സംഗീതമായി മധുരിന രാഗഭാവങ്ങളായി ഹൃദയ ശാന്തി തൂകിടുന്ന ദിവ്യ വചനധാരയായി ലോകസീമയോളം മുഖരിതമായിടട്ടെ നാദം അനുപമ സ്നേഹ വീണമേ സ്നേഹദൂതുമായി ശാന്തിനാഥമായി ഷാലോം റേഡിയോ. ആഫ്രിക്കയുടെ ഇരുണ്ട വഴിയിൽ വചന വെളിച്ചവുമായി പ്രവർത്തിച്ച അനുഭവങ്ങൾ ഫാദർ ഷെറിൻ ചേരാന്തുരുത്തി കപ്പൂച്ചിൻ പങ്കുവയ്ക്കുന്നു. മിഷൻ കാഴ്ചകൾ. മിഷൻ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു മിഷണറി പ്രവർത്തനത്തിനായിട്ട് നമ്മളൊരു വേറൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഓരോ മിഷണറിയും പലതരം ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോകുന്നു, അല്ലെങ്കിൽ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളിലൂടെ മിഷണറിമാർ കടന്നു പോകുന്നുണ്ട്. ഞാൻ കടന്നുപോയ എൻ്റെ ഒന്ന് രണ്ട് അനുഭവം, ഞാൻ ആഫ്രിക്കയിൽ മലാവി എന്ന് പറയുന്ന രാജ്യത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട് പോയപ്പോൾ പ്രതികൂലമായിട്ട് എന്നെ സ്വാധീനിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് വളരെ ഡ്രൈ ആയിട്ടുള്ള ഡസ്റ്റി ആയിട്ടുള്ള ഒരു കാലാവസ്ഥ, അത് പലപ്പോഴും ആസ്മ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വളരെ അങ്ങനെ വരുന്ന ഒരു കാലാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ മഴ കുറവ്, ചൂട് നമ്മുടെ ഇവിടത്തേക്ക് പോലെ തന്നെ ചൂട്, പക്ഷെ എന്നാലും വളരെ ഹ്യൂമിഡിറ്റി കുറവായിട്ടുള്ള ഒരുതരം ചൂടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഭാഷ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭാഷ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കാലാവസ്ഥ, ഭാഷ, അതോടൊപ്പം തന്നെ ഭക്ഷണം. മലാവിയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരുടെ ഭക്ഷണം ചോളമാണ് അവർ സുലഭമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അരി ഭക്ഷണം മാത്രം ശീലിച്ച നമ്മൾ ഒരു വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഭക്ഷണം ചോളമാണ്. അവരുടെ സാധാരണക്കാരുടെ ഭക്ഷണത്തിന് പറയുന്ന പേരാണ് സീമ എന്നാണ് പറയുന്നത്. ചോളം പൊടിച്ചിട്ട് അത് കലക്കി കുറുക്കാക്കിയിട്ട് അങ്ങനെയാണ് അവർ കഴിച്ചിരുന്നത്. അതൊരു വളരെ ടേസ്റ്റ് ഇല്ലാത്ത ഒരു തരം ഫുഡാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ജലക്ഷാമം, പല സ്ഥലങ്ങളിലും വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ഒക്ടോബർ മാസങ്ങളിലൊക്കെ എല്ലായിടത്തും നമുക്കൊരു പച്ചപ്പ് എന്ന് പറയുന്നത് കാണാനായിട്ട് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഈ കിണറുകളിലൊന്നും വെള്ളമില്ലാതെ, അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത അവസ്ഥകൾ, പലപ്പോഴും പല കിണറുകളൊക്കെ ഡ്രൈ ആയിട്ട് വെള്ളം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഭാഷ പഠിക്കാനായിട്ട് ഒരു വില്ലേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ സാധാരണക്കാരുടെ ഒപ്പമായിരുന്നു താമസം. അപ്പം ഇങ്ങനെ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പലതും കൈമാറാൻ പറ്റും, നമ്മളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരോട് പറയാൻ പറ്റുന്നില്ല. അതൊരു വളരെ ബുദ്ധിമുട്ടായിരുന്നു തുടക്കത്തിൽ. അതോടൊപ്പം തന്നെ അവരുടെ കാലാവസ്ഥ പലപ്പോഴും പിടിക്കാതെ വരുന്ന ഒരവസ്ഥ, അവരുടെ ഭക്ഷണം, പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യതക്കുറവ്. പലപ്പോഴും വെള്ളമൊക്കെ എടുക്കാനായിട്ട് 5 കിലോമീറ്ററോളമൊക്കെ നടന്ന് പോയി വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കല് 2-3 ദിവസത്തേക്ക് തീരെ വെള്ളം ഒട്ടും കിട്ടാത്ത ഒരവസ്ഥയുണ്ടായി. അന്ന് പള്ളിയിൽ ഞങ്ങൾക്ക് ഈ അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആളുകൾ അച്ഛന് കാഴ്ചയായിട്ട്, കാഴ്ച സമർപ്പണത്തിന് അവർ എന്തെങ്കിലുമൊക്കെ കുന്നുകൊടുക്കും. ചിലപ്പോൾ മത്തങ്ങയായിട്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മത്തങ്ങ തരും. അപ്പോൾ അത് വെച്ചിട്ട് ഭക്ഷണം, അല്ലെങ്കിൽ ആ മത്തങ്ങ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ മിഷണറിമാർ, നമ്മുടെ ക്രിസ്തീയ മിഷണറിമാർ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാത്ത, കറണ്ട് പോലും ആ രാജ്യത്ത് കുറവാണ്. പ്രത്യേകിച്ച് വില്ലേജുകളിലൊക്കെ കറണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, മൊബൈലിനാണെങ്കിൽ റേഞ്ച് ഇല്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആരെങ്കിലോടും ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ വീട്ടുകാരോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയാൽ പോലും നമുക്ക് വില്ലേജുകളിൽ നിന്നൊക്കെ ടൗണിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ക്ലിയറായിട്ട് നമ്മുടെ വീട്ടുകാരോടൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മിഷണറിമാരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഷൻ കാഴ്ചകൾ നമുക്കായി പങ്കുവച്ചത് ഫാദർ ഷെറിൻ ചേരാന്തുരുത്തി കപ്പൂച്ചിൻ.